അന്യാരാതിരർത്ഥേ ദിശബ്ദാഞ്ചൂത്രപദാജ് ആഹിയുക്തേ. അന്യശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ അന്യ ഭിന്ന ഇതരോ വ കൃഷ്ണ. ഇവിടെ പഞ്ചമി ഒന്നും ആരാത്, ആരാത്തിന്റെ യോഗത്തിൽ പഞ്ചമി ഒന്നും വനാത്, ഹൃദശബ്ദത്തിന്റെ യോഗത്തിൽ ഒന്ന് വെറുതെ കൃഷ്ണ. ദിശി ദൃഷ്ടശബ്ദോ ദിക്ശബ്ദ തേന സമ്പ്രതി ദേശകാലവൃത്തിന യോഗ വിബോധി ചൈത്രാത് പൂർവ ഫാൽഗുന. ദിക്ശബ്ദം എന്ന് വെച്ചാൽ ദിക്കർത്ഥത്തിൽ പ്രയോഗിച്ച ശബ്ദമാണ്. ദേശകാല ഏതർത്ഥത്തിൽ ഉപയോഗിച്ചാൽ അവിടെ പഞ്ചമി വരുന്നു. ചൈത്രാത് പൂർവ ഫാൽഗുന കാലാർത്ഥത്തിൽ പ്രയോഗിച്ച പൂർവശബ്ദം. അവയവവാചി യോഗേതു നഹ്തസ്യ പരം ആമ്രേടിതം. പരം എന്ന് പറയുന്നത് അവയവാർത്ഥത്തിൽ പ്രയോഗിച്ചു, അതുകൊണ്ട് ആ ശബ്ദത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വന്നു, പഞ്ചമിയല്ല. തസ്യ പരം ആമ്രേടിതം ഈ നിർദ്ദേശിച്ചു. അതുകൊണ്ട് പൂർവം കായസ്യ, കായത്തിന്റെ പൂർവ അവയവം എന്നുള്ള അർത്ഥത്തിൽ പൂർവശബ്ദത്തിന്റെ യോഗത്തിൽ കായശബ്ദത്തിൽ ഷഷ്ടി വന്നു. അഞ്ചു ഉത്തരപദസ്യതു ദിക്ശബ്ദത്വേവി ഷഷ്ടി അതസർത്ഥ ഇതി ഷഷ്ടിയും ബാധിതം പ്രതഗ്രഹണം. അഞ്ചു ഉത്തരപദമായിട്ട് വരുന്ന ശബ്ദങ്ങളാണ് നമ്മൾ പഠിച്ചത്. അഞ്ചു ഉത്തരപദമായ ശബ്ദങ്ങൾ ഏതാണ്? അഞ്ച് ഉത്തരപദമായി വരുമ്പോ അവിടെ കിൻ വന്നു, അതിൽ നിന്നാണ് വരുന്നത് പ്രാഗ് പ്രത്യക് ശബ്ദങ്ങൾ. പ്രാഗ് അവിടെ എങ്ങനെയാ കകാരം വന്ന് അഞ്ചാണ്. കിന് വരുമ്പോ എന്ത് സംഭവിക്കും? യേസൂത്രം വരും. കിൻ വന്നു കഴിഞ്ഞ യേസൂത്രം വരും. അത് പോയി. അഞ്ചിന് എന്ത് സംഭവിക്കും? അനിതാഹലോപതായ കിന്തി നഗാരലോപിച്ച് ആച്ചു തന്നിരിക്കുന്നു. കുത്തും വന്നു, പ്രാച്ച് ദീർഘം വന്നു, പ്രാക് കിഴക്കെന്നർത്ഥം, പ്രത്യേക പടിഞ്ഞാറെന്നർത്ഥം. അപ്പോ ദിക്ശബ്ദമാണ് ഇത് രണ്ടും, പ്രാക് പ്രത്യേക. അപ്പോ അന്യാരാധിതരർത്തെ ദിക്ശബ്ദം, ദിക്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ യോഗത്തിൽ പഞ്ചമി വരാം. പിന്നെ എന്തിന് അഞ്ചു ഉത്തരപദമെന്ന് പറഞ്ഞു? അങ്ങനെ പറയുന്നു, അഞ്ചു ഉത്തരപദസ്യതു ദിക്ശബ്ദത്വേപി. ദിക്ശബ്ദമാണെങ്കിലും ഈ സൂത്രത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ അഞ്ചു ഉത്തരപദമായ ശബ്ദത്തിന്റെ യോഗത്തിൽ ഷഷ്ടി വരും. അതായത് പ്രാക് ഗ്രാമാത് എന്ന് പറയുന്നിടത്ത്, പ്രാക് ഗ്രാമാത് എന്ന് പറയുന്നിടത്ത് പഞ്ചമിക്ക് പകരം എന്ത് വരും? ഷഷ്ടി വരും. ഈ സൂത്രത്തിൽ അഞ്ചു ഉത്തരപദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഞ്ചു ഉത്തരപദം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിക്ശബ്ദമാണ്, ദിഗർത്ഥത്തിലുള്ള ശബ്ദം. അഞ്ചു ഉത്തരപദം എല്ലാം ദിക്ശബ്ദമല്ല. നമ്മളൊരു ശബ്ദം പഠിച്ചിട്ടുണ്ട്, സഹ അഞ്ചതീതി. അങ്ങനെയാണ് പഠിച്ചത്, സഹ അഞ്ചതി പഠിച്ചതാ. സദ്രിയങ്ങൾ ഏ സൂത്രം എന്നിട്ട് സദ്രിയങ് സഹസ്യ സദ്രി എന്നിട്ട് സദ്രിയങ് എന്നാണ്. സഹ അഞ്ചതി ഒരുമിച്ച് സഞ്ചരിക്കുന്നവൻ സുഹൃത്ത് എന്നുള്ള അർത്ഥത്തിൽ. അവിടെ സദ്രിംഗം എന്ന് പറയുന്ന ശബ്ദം ദിഗ്വാചകമല്ല. പഞ്ച ഉത്തരവാദമെന്ന് പറഞ്ഞാൽ പോരാ, ദിക്കിനെ കുറിക്കുന്ന ശബ്ദങ്ങളായിരിക്കണം. പക്ഷെ അതിന് ദിക് ശബ്ദം പറഞ്ഞു പിന്നെ വീണ്ടും ഒന്നിവിടെ അഞ്ച് ഉത്തരവാദം എന്ന് പറഞ്ഞു പറയുന്നു. അല്ലെങ്കിൽ ഷഷ്ടി അതസർത്ഥ പ്രത്യയം എന്ന് പറയുന്ന സൂത്രപ്രകാരം അവിടെ ഷഷ്ടി വരും. ഈ സൂത്ര ഷഷ്ടി വിധിക്കുകയാണ്. ഏത് ഷഷ്ടി അതസത്വ പ്രത്യേന എന്ന് പറയുന്നു. ദക്ഷിണോത്തരാഭ്യം അതസ്വിച്ച് പ്രകാരം അതസ്വിച്ച് പ്രത്യം വന്നു കഴിഞ്ഞാൽ ഷഷ്ടി അതസത്വ പ്രത്യേന പ്രകാരം അത് ഷഷ്ടി വരും. ഗ്രാമസ്യ ദക്ഷിണത എന്ന് വരും. ഗ്രാമസ്യ ദക്ഷിണത, ദക്ഷിണത എന്ന് പറയുന്നത് ദക്ഷിണ ശബ്ദത്തിൽ നിന്നും അതസ്വിച്ച് പ്രത്യം വന്ന രൂപമാണ് ദക്ഷിണത. ദിഗ്വാചക ശബ്ദമാണ് അതസ്വിച്ച് പ്രത്യം എന്ന് പറയുന്നത്, സ്വാർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ ദക്ഷിണ ശബ്ദമാണ്, ദക്ഷിണസ്യാം ദിശി എന്നാണ് അർത്ഥം. ദക്ഷിണത പ്രഥമയിലും വരാം, പഞ്ചമി അർത്ഥത്തിലും വരാം, സപ്തമിയിലും വരാം. ദക്ഷിണ ദക്ഷിണസ്യാം ഇങ്ങനെയൊക്കെ വരാം. അതുപോട്ടെ, അവിടെ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ് അതസ്വിച്ച് പ്രത്യം വന്നു കഴിഞ്ഞാൽ ദക്ഷിണാതഹ എന്ന് പറയുന്ന രൂപ ശ്രദ്ധിക്കും. ദക്ഷിണാതഹ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷഷ്ടി അതസർത്ഥ പ്രത്യേക പ്രകാരം ഷഷ്ടി വരും. അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണ് അഞ്ചു ഉത്തരപദമായിട്ട് വരികയാണെങ്കിൽ ദിക് ശബ്ദം ആണ് അത്. ദിക് ശബ്ദമാണെങ്കിൽ അതിന് ഈ സൂത്രപ്രകാരം പഞ്ചമി വരണം. ഷഷ്ടി ബാധിച്ചിട്ട് ഷഷ്ടി ബാധിക്കും വിശേഷിച്ച് പറഞ്ഞുകൊണ്ട്. പ്രാക് പ്രത്യേക് ഗ്രാമാത് പഞ്ചമി വന്നു. അങ്ങനെ അധ്യായം പാദം കൊടുക്കാതെ സിദ്ധാന്തം മതിയില്ല. സൂത്ര നമ്പര് കൊടുത്തിരിക്കുന്ന സിദ്ധാന്തമതി വരുന്നു സൂത്രത്തിന്റെ നമ്പർ, അഷ്ടാധ്യായിയിലെ നമ്പരല്ല. അതിനി അടുത്ത് വരുന്ന സൂത്രമാണ്. അങ്ങനെ ഷഷ്ടിയെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേകം ദിക്ശബ്ദം എന്ന് പറഞ്ഞത്. പ്രാക് പ്രത്യക് വാഗ്രാമ ഇവിടെ പ്രാഗ് പ്രത്യേക രണ്ട് ശബ്ദങ്ങളും എന്താണ് അഞ്ചു ഉത്തരപദം. അതിന്റെ യോഗത്തില് ഗ്രാമശബ്ദത്തിൽ എന്ത് വന്നു? ഗ്രാമാ പഞ്ചമി വന്നു. അടുത്തു വരുന്നത് അന്യാരാ ഇതരർത്ഥേ ദിക്ശബ്ദ അഞ്ചു ഉത്തരപദ ആച്ച് ആഹി രണ്ടെണ്ണമാണ്. ആച്ചിന് ഉദാഹരണം കൊടുക്കുന്നു. എന്താണ് ആച്ച് ആഹിയുക്തേ ദക്ഷിണാദാച്ച് ആഹി ചതുരെ രണ്ട് സൂത്രങ്ങളുണ്ട്. ദക്ഷിണാദ് ആച്ച് എന്ന് പറയുന്നത് ദക്ഷിണാശബ്ദത്തിൽ നിന്ന് ആച്ച് പ്രത്യേകത്തെ വരിക്കും. ആഹി ചതുരെ എന്ന് പറയുന്നത് ദക്ഷിണാശബ്ദത്തിൽ നിന്ന് ആഹി പ്രത്യേകം വരിക്കും. തദ്ധിതത്തിലാണ്. അപ്പോ ദക്ഷിണാശബ്ദത്തിൽ നിന്ന് ആച്ച് വന്നു കഴിഞ്ഞാൽ ദക്ഷിണ നിന്നേരിക്കും, ദക്ഷിണാശബ്ദത്തിൽ നിന്ന് ആഹി വിധിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഹി എന്നിരിക്കും, ദക്ഷിണദിക്കിലെന്നർത്ഥം. ആഹി എന്ന് പറയുന്നിടത്ത് ദൂരം എന്നുള്ള ഒരു വിശേഷാർത്ഥം കൂടെ കിട്ടും. ഈ സ്വാർത്ഥത്തിലാണ് വിധിക്കുന്നത്. സപ്തമി പഞ്ചമി പ്രഥമ മൂന്നർത്ഥത്തിന് വരാം പറയുന്നു. പറഞ്ഞിരിക്കുന്നത് ആഹി ദക്ഷിണാഹി ആച്ച് ദക്ഷിണ ആച്ച് എന്ന് പറയുന്നത് ദക്ഷിണ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദക്ഷിണാശബ്ദം ആച്ച് പ്രത്യാന്തമാണ് എന്നാണ്. ആഹി ദക്ഷിണാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടുത്തെ ദക്ഷിണാഹി ശബ്ദം ആഹി പ്രത്യാന്തമാണ്. ഗ്രാമ ദക്ഷിണ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ നിന്നുള്ള ദക്ഷിണ ദിക്കൽ എന്നാണ്. ദക്ഷിണാഹി എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഗ്രാമത്തിൽ നിന്ന് ദൂരെ ദക്ഷിണ ദിക്കൽ എന്ന് പറയും. ആഹിച്ച ദൂരെ എന്നാണ്. ഇവിടെ രണ്ടിടത്തും എന്താ സംഭവിച്ചത്? ദക്ഷിണാ ശബ്ദത്തിനോടും ദക്ഷിണാഹി ശബ്ദത്തോടും അന്വയിച്ച ശബ്ദത്തിൽ പഞ്ചമി വന്നു, അതാണ് ഗ്രാമാത് എന്ന് വന്നത്. അത് ഷഷ്ടി അതസർത്ഥ പ്രത്യയം, അതസിന്റെ അർത്ഥത്തിൽ വരുന്ന പ്രത്യയങ്ങൾ, അതാണ് നേരത്തെ അവിടെ സംഭവിച്ചത്. വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഷഷ്ടി വരും. ഇതെല്ലാം അതസർത്ഥ പ്രത്യയങ്ങളാണ്, അതസിന്റെ അർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ. അപ്പൊ അവിടേക്ക് എന്തുവരും? ഷഷ്ടി വരും. പ്രത്യക് പരാഗ എന്ന് പറയുന്ന അതസ് പ്രത്യാന്തമല്ല, പക്ഷെ അതസിന്റെ അർത്ഥത്തിലുള്ള പ്രത്യേകം എന്ന് വെച്ചാൽ ദിക് എന്ന് പറയുന്ന അസത്വ പ്രത്യയം എന്ന് വെച്ചാൽ ദിക് അർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ. ഇപ്പൊ ദിക് അർത്ഥത്തിലുള്ള പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തുവരും? ഷഷ്ടി വരും. അതിനെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് അപ്പം ആച്ച് ആഹി രണ്ടിനും ഉദാഹരണമായി. ആച്ചിന് ഉദാഹരണം ദക്ഷിണ, അതിന്റെ അകത്തിൽ പഞ്ചമി. ആഹിക്ക് ഉദാഹരണം ദക്ഷിണാഹി. ഇനി ഈ സൂത്രത്തിൽ പറയാത്ത ചില ശബ്ദങ്ങളുടെ യോഗത്തിനും പഞ്ചമി വരുന്നുണ്ട്. അടുത്ത് പറയുന്നത് അപാദാനേ പഞ്ചമി ഇതി സൂത്രേ കാർത്തിക്യാഹ പ്രഭൃതി ഇതി ഭാഷ്യ പ്രയോഗാ പ്രവൃത്തി അർത്ഥയോഗേ പഞ്ചമി. അപാദാനേ പഞ്ചമി എന്ന് പറയുന്ന സൂത്രത്തിൽ ഭാഷകാരം പ്രയോഗിച്ചിരിക്കുന്ന എന്താണ്? കാർത്തിക്യാഹ പ്രഭൃതി. കാർത്തിക്യാഹ പ്രഭൃതി, കാർത്തികയായ ഏത് വിഭക്തി? പഞ്ചമി. പ്രഭൃതി ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വിധിച്ചിട്ടില്ല, പക്ഷെ ഭാഷകാരം പ്രയോഗിച്ചാൽ അത് തന്നെ വിധി. അതുകൊണ്ട് പ്രഭൃതി ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരാം. പക്ഷെ പ്രഭൃതി ശബ്ദത്തിന്റെ യോഗത്തിലല്ല ഇവിടെ പറയുന്നത്, പ്രവൃത്തി അർത്ഥയോഗ. പ്രഭൃതി ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ. നേരത്തെ പറഞ്ഞല്ലോ അലം ഇതി അർത്ഥഗ്രഹണം. അലം അല്ല, അതിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിലും പഞ്ചമി വരും. അതുപോലെ പ്രഭൃതി എന്ന് പറയുന്ന ശബ്ദത്തിലല്ല, അതിന്റെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങൾ. അതിന് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതേ ഭാഷ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ, കൈയട വ്യാഖ്യാനത്തിൽ, പ്രദീപ വ്യാഖ്യാനത്തിൽ കൈയടൻ തത ആരഭ്യ എന്ന് എഴുതിയിട്ടുണ്ട്. തഥാന്ന് പറയുന്ന പഞ്ചമി എന്താണ്? അപ്പോ പ്രഭൃതി എന്ന് പറയുന്നവരവർ അവിടെ എന്ത് പറഞ്ഞു? ആരഭ്യ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് പ്രഭൃതി ശബ്ദത്തിന്റെ യോഗത്തിൽ മാത്രമല്ല പ്രഭൃതി ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ആരഭ്യ ശബ്ദത്തിനും യോഗത്തിലും പഞ്ചമി വരും. പ്രഭൃതി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ് ആരഭ്യ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഭൃതി ശബ്ദത്തിന്റെ അർത്ഥത്തിലുള്ള ഏത് ശബ്ദത്തിനും വരാം? ഏത് ശബ്ദത്തിനും വരാം? പ്രഭൃതിയുടെ യോഗത്തിൽ വരുന്ന ശബ്ദത്തിലല്ലേ പഞ്ചമി വരണം? പ്രഭൃതി അർത്ഥ ശബ്ദങ്ങളുടെ യോഗത്തിൽ, പ്രഭൃതിയുടെ അർത്ഥത്തിലുള്ള ശബ്ദങ്ങളുടെ യോഗത്തിൽ വരുമ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്? ഭവാത് പ്രഭൃതി. പ്രഭൃതി ശബ്ദത്തിന് യോഗ ഏത് ശബ്ദത്തിന് വന്നു? ഭവശബ്ദത്തിന്. ഭവാത് പ്രഭൃതി, അപ്പൊ അതിൽ പഞ്ചമി വന്നു. അടുത്തെന്ത് കൊടുത്തിരിക്കുന്നു? ഭവാത് ആരഭ്യ. രണ്ടിന്റെ അടുത്ത് ഒന്ന് തന്നെ. എന്താണ് ഭവം മുതൽ? ഭവം എന്ന് വെച്ചാൽ ജന്മം. ജന്മം മുതൽ എന്നാണ്. അപ്പോൾ ഭവാത് പ്രഭൃതി എന്നും പറയാം, ഭവാത് ആരഭ്യ എന്നും പറയാം. എന്തുകൊണ്ട് ഭാഷകാരൻ പാർത്ഥിക്യാഹ പ്രഭൃതി എന്ന് പ്രയോഗിച്ചു, കൈയടൻ തഥ ആരഭ്യ എന്ന് പ്രയോഗിച്ചു? അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്തോളാം. ഭവാത് പ്രഭൃതി ആരഭ്യവാ സേവ്യോ ഹരി. ജന്മം മുതൽ ഹരിയെ സേവിക്കണം, ഹരി സേവിക്കപ്പെടേണ്ടവനാണ്, അല്ലെങ്കിൽ ഹരിയെ സേവിക്കണമെന്നാണ്. അപ്പോൾ അവിടെ ഭവശബ്ദത്തിന് പ്രഭൃതി അർത്ഥ യോഗത്തിലും ആരഭ്യ ശബ്ദത്തിന്റെ യോഗത്തിലും. പക്ഷെ ഇത് സൂത്രത്തിലില്ല, ഇതിനുവേണ്ടി ഒരു സൂത്രമില്ല. ഇത് ഭാഷ്യപ്രയോഗത്തിൽ നിന്ന് കിട്ടിയതാണ്. അതുകൂടാതെ വേറെയുണ്ട്. അപ്പ പരി ബഹിരഞ്ചവ പഞ്ചമ്യാഹ ഇതി സമാസവിധാനാത് ബഹിർയോഗേ പഞ്ചമി ഗ്രാമാത് ബഹി. ഒരു സൂത്രം സമാസപ്രണത്തിൽ വരുന്നതാണ്. അപ്പ ബരി പരി ബഹി അഞ്ച്, അപ്പ പരി ബഹിരഞ്ചോ പഞ്ചമ്യ, പഞ്ചമ്യന്തുമായിട്ട് സമാസം ചെയ്യുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ സൂത്രത്തിൽ എന്ത് വിധിച്ചു എന്നുള്ളതല്ല പ്രശ്നം. ആ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പ പരി ബഹി ഈ ശബ്ദങ്ങൾ പഞ്ചമ്യന്തവുമായിട്ട് സമാസിക്കുന്നു. അതിലെ ബഹി ശബ്ദം പറഞ്ഞിട്ടുണ്ട്. ബഹിശബ്ദം പഞ്ചമ്യന്തവുമായിട്ട് സമാസം ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമ്യം വരുമെന്നാണ്. ജ്ഞാപകം ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരും. എന്തുകൊണ്ട്? അപ്പ പരി ബഹി എന്നുള്ള സൂത്രത്തിൽ ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ എന്ത് വിധിച്ചു? ബഹിശബ്ദ പഞ്ചമ്യന്തവുമായി സമാസം ചെയ്യുമെന്ന് വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാം ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരുമെന്ന്. കാരണം ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി പാണിനി വിധിച്ചിട്ടില്ല, അതിനൊരു സൂത്രമില്ല. ഏത് സൂത്രത്തിൽ ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വിധിച്ചു എന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ ഈ സൂത്രം ജ്ഞാപകമാണ്. എന്താണ് അപ്പ ബേരി ബഹിരഞ്ജോ പഞ്ചമ്യ എന്നൊരു സൂത്രം ജ്ഞാപകമാണ്. ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരാം, എന്നാലേ സമാസം വിധിക്കാൻ പറ്റും. നിങ്ങനെ സമാസം വിധിക്കും. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കി? സൂത്രം തന്നെ ജ്ഞാപകമാണ്. പക്ഷെ ജ്ഞാപകത്തിന് ഒരു തകരാറുണ്ട്. എന്താണ്? ജ്ഞാപകത്തിനൊരു തകരാറുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാപകസ്യ സാമാന്യപേക്ഷത്വ. വേറെയും പറഞ്ഞിട്ടുണ്ട്, ജ്ഞാപകസിദ്ധം ന സർവത്ര. ജ്ഞാപകത്തിലൂടെ സിദ്ധമായ ഒരു കാര്യം സർവത്ര പ്രയോഗിക്കണമെന്ന് നിയമമില്ല. അതുകൊണ്ട് ഒരു പ്രയോഗമുണ്ട്, കരസ്യ കരഭോ ബഹി. കരസ്യ ബഹി കരഭ എന്നാണ്. ഇവിടെ കരാത് ബഹി കരഭോ എന്നല്ല, കരാത് ബഹി കരഭോ എന്ന് പറയുന്നതിന് ശേഷം എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു? കരസ്യ കരഭോ ദഹി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ കരസ്യ എന്ന് ഷഷ്ടി അല്ലല്ലോ വരേണ്ടത്, ഭാഷ്യകാരന്റെ അല്ല സൂത്രകാരന്റെ പ്രയോഗം അനുസരിച്ച് പാണിനി ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വിധിച്ചിട്ടില്ലെങ്കിലും അപരി ബഹിരഞ്ജോ പഞ്ചമ്യ എന്നുള്ള സൂത്രം ജ്ഞാപകമാണ്. ബഹിശബ്ദത്തിന്റെ യോഗത്തിൽ എന്താണ് പഞ്ചമി വരാം. പക്ഷെ പ്രയോഗം എങ്ങനെയുണ്ട്? കരസ്യ കരഭോ ദഹി. കരഭോ എന്ന് പറഞ്ഞ ഈ ഭാഗമാണ്, ഈ ചൂണ്ടുവിരലിന്റെ ചുവട് മുതൽ മണിബന്ധം വരെയുള്ള ഭാഗത്തിനാണ് പറയുന്നത്, ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം. അങ്ങനെയാണ് എന്ത് പറയുന്നത്? കരഭം. അപ്പോ അത് കരത്തിന്റെ ദഹി പുറം ഭാഗം എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഷഷ്ടി പ്രയോഗിച്ചതിന് കാരണം എന്താണ്? ജ്ഞാപകസിദ്ധം പിന്നെ സർവത്ര എന്ന് നിയമമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞ പ്രയോഗത്തെ ന്യായീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഇഷ്ടമില്ലാത്തവരെന്ത് പറയും? അത് അശുദ്ധമാണ്, ആ പ്രയോഗം ശരിയല്ല. പഞ്ചമി വിവക്ഷ ഇല്ലാതെ കൊണ്ട് ഷഷ്ടിയിൽ പറയാമോ? എങ്ങനെ പഞ്ചമി വിവക്ഷ ഇല്ലാതെ കൊണ്ട് ഷഷ്ടിയിലെ വെറും സംബന്ധം മാത്രമാണെന്ന് പറയാമോ? എങ്ങനെ അല്ല, ഈ സൂത്രം അനുസരിച്ച് എന്ത് വരണം? പഞ്ചമി വരണം. നിശേഷിച്ച് വിചാരിക്കുകയല്ലേ. അത് ഇവിടെയൊക്കെ വരുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് ശേഷത്വ വിവക്ഷയിൽ സാമാന്യ ഷഷ്ടി വരേണ്ടതിനെ അതിവിടെ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശേഷത്വ വിവക്ഷയിൽ സാമാന്യമായി ഷഷ്ടി വരേണ്ടതിനെ ബാധിച്ചുകൊണ്ടാണ് ഇത് വരുന്നത് പലയിടത്തും പല സൂത്രങ്ങളിലും. ഈ വിശേഷ വിധികളെല്ലാം വരുന്നിടത്ത് സാമാന്യമായി എന്തുവരും? ഇപ്പൊ കർമ്മണി ദ്വിതീയ. പക്ഷെ അതിന്റെ വിവക്ഷയില്ലെങ്കിൽ എന്തുവരും? ഷഷ്ടി വരും. പക്ഷെ അതിനെയും ബാധിച്ചുകൊണ്ടാണ് ഒരു വിശേഷ സൂത്രം പ്രവർത്തിക്കുന്നത്. സൂത്രം പ്രകാരമല്ല, സൂത്രം എന്ന് പറയുന്നത് സമാസം വിധിക്കുകയാണ്, വിഭക്തി വിധിക്കുന്നതല്ല. അത് ജ്ഞാപകമായിട്ടാണ് ബഹി യോഗത്തില് പഞ്ചമിന് പറഞ്ഞത്. ഉണ്ടല്ലോ സാർ, അതിനും അതിനെ കുറിച്ച് ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ഉണ്ടോ? നോക്കാം, നമുക്ക് വരുമെന്ന് സമാധാനമായിട്ടിരിക്കുക. ഇപ്പൊ ഏതേ ഉള്ളൂ? ബഹിശബ്ദം. ഇപ്പൊ വരുന്നത് ഏത്? അതല്ലേ പറയുന്നത്, സമാധാനപ്പെട്ടാൽ അതിന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? അപ്പൊ പരി അതിന്റെ യോഗത്തിൽ പഞ്ചമി വിധിച്ചിട്ടുണ്ട്, ബഹിയുടെ യോഗത്തിൽ പഞ്ചമി വിധിച്ചിട്ടില്ല. അത് ജ്ഞാപക സിദ്ധമായി. അപ്പൊ പരിയെ കുറിച്ച് ഇനി വല്ലതും പറയുന്നു നോക്കാം. അടുത്ത സൂത്രം എന്താണ് ജ്ഞാപകാത് ബഹിർയോഗയെ പഞ്ചമി, ഗ്രാമാത് ബഹി, അവിടെ പഞ്ചമി വന്നിരിക്കുന്നു. ഗ്രാമാത് ബഹി അടുത്ത സൂത്രം ഒഴിവാക്കാമെന്ന് ഞാൻ വിചാരിച്ചു, അത്ര പ്രധാനപ്പെട്ടതല്ല. ഇപ്പൊ ചോദിച്ചതുകൊണ്ട് അതിനൂടെ കടന്നു പോകാം. അപ്പൊ പരീ വർജനേ ഏതോ വർജനേ കർമ്മപ്രവചനീയോ സ്ഥ. ഈ രണ്ട് ശബ്ദങ്ങളും അപ്പ എന്ന് പറയുന്നതും പരി എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾക്ക് ഇവിടെ കർമ്മപ്രവചനീയം എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുകയാണ്. ഇവിടെ കർമ്മപ്രവചനീയങ്ങളുടെ യോഗത്തിൽ ദ്വിതീയ വിധിക്കുന്ന കുറേയധികം സൂത്രം കൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു. തുടക്കത്തിലാണത്, വലിയ സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ്, അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അതങ്ങ് വിട്ടത്. അതുപോലെ തന്നെ ഇതും സ്പർശിക്കാതെ അങ്ങ് പോകാമെന്നാണ് വിചാരിച്ചു. ഞാൻ ചോദിച്ച സ്ഥിതിക്ക് കർമ്മപ്രവചന കർമ്മ പ്രോക്തവന്ത കർമ്മ അന്വർത്ഥ സംജ്ഞയാണ്, പക്ഷെ അതിൻ്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇപ്പോ ചാതയോ അസത്വേ എന്ത് സംജ്ഞയിരിക്കുന്നത്? പ്രാദേഹ ഗതിഷ്ഠ ഉപസർഗ ക്രിയായോഗേ എന്ത് സംജ്ഞയാണ്? ആർക്കും ഒന്നും ഓർമ്മയില്ല. ഉപസർഗ ക്രിയായോഗിയ സൂത്രം കേട്ടിട്ടുണ്ടോ? എന്ത് സംജ്ഞയിരിക്കുന്നു? ഉപസർഗ ക്രിയായോഗേ ഉപസർഗ സംജ്ഞയുണ്ട്. എന്തുവരും? ക്രിയായോഗത്തിൽ ചാതികൾക്ക് ഉപസർഗ സംജ്ഞയുണ്ട്, നിപാത സംജ്ഞയുണ്ട്, ഗതി സംജ്ഞയുണ്ട്. ഇതെല്ലാം അവിടെ വിധിക്കുന്നത്. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ അത് കഴിഞ്ഞ് വിധിക്കുന്ന ഒരു സംജ്ഞയാണ് കർമ്മപ്രവചനീയ സംജ്ഞ. അതുപോലെ ഒരു സംജ്ഞ, അതുപോലെ നിപാതം ഗതി ഉപസർഗം പോലെ ഒരു സംജ്ഞ. എന്തിന്? അങ്ങനെ ഒരു സംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ ആ സംജ്ഞ ആശ്രയിച്ച് വേറെ കാര്യങ്ങൾ വിധിക്കും. ഇപ്പൊ നിപാസഞ്ജ വിധിച്ചതുകൊണ്ട് ആ നിപാസഞ്ജയെ ആശ്രയിച്ച് വേറൊരു കാര്യം വിധിച്ചതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് പഠിച്ചിട്ടില്ല? നിപാത സംജ്ഞയെ വിധിച്ചിട്ട് ആ നിപാത സംജ്ഞയെ ആശ്രയിച്ച് വേറൊരു കാര്യം വിധിച്ചു പഠിച്ചിട്ടുണ്ട്. നിപാത ഏകാച്ചന വേണമെങ്കിൽ ഇനിയുണ്ട്. ഏതാണ് നിപാതേജാങ്കനമുണ്ട്, ഒരു സൂത്രമുണ്ട്, വേറെയുണ്ട് സുരാതി നിപാതം അമ്മയോ. അപ്പൊ നിപാത സംജ്ഞ വിധിച്ച് പിന്നെ ബാക്കി കാര്യങ്ങൾ വിധിക്കുന്നു. അതുപോലെ കർമ്മപ്രവചനീയ സംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ അതിനെ ആശ്രയിച്ച് വേറെ എന്തെങ്കിലും വിധിക്കാനായിരിക്കും ഈ സംജ്ഞകൾ വിധിക്കുന്നു. അപ്പൊ ഈ സൂത്രം എന്താണ്? അപ്പൊ പരി വർജനേ ഏതൗ എന്ന് പറഞ്ഞാൽ വർജനേ കർമ്മപ്രവചനീയോ സ്ഥ. വർജനാർത്ഥത്തിൽ കർമ്മപ്രവചനീയോ എന്ന് പറയുന്ന സംജ്ഞയുണ്ട്. അടുത്തു വരുന്നു ആങ് മര്യാദാവചനേ. ആങ് മര്യാദായാം ഉക്തസജ്ജക സ്യാത്. ആങ്ങിനും മര്യാദാർത്ഥത്തിൽ ഉക്തസജ്ഞ എന്ന് പറഞ്ഞാൽ കർമ്മപ്രവചനീയ സംജ്ഞയുണ്ടെന്നാണ് അടുത്തടുത്ത സൂത്രങ്ങളാണ്. ലക്ഷണ ഇത്തം ഭൂതാഖ്യാന ഭാഗ വീപ്സാസു പ്രതി പരി അനവഹ. കർമ്മപ്രവചന സംജ്ഞ വിധിക്കുകയാണ് പ്രതി പരി അനു. ഇതുപോലെ കുറേയധികം സൂത്രങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ രണ്ട് സൂത്രവും വരുന്നത്. ഇപ്പൊ പരി വർജനെ ആങ് മര്യാദാവചനെ. ആങ് മര്യാദായ ഉക്തസംജ്ഞ സ്യാത്. പചനഗ്രഹണാത് അഭിവിധൗ അപി. ആങ് ശബ്ദത്തിന് ആദ്യം പറഞ്ഞ എന്താണ്? മര്യാദായാം എന്ന് പറഞ്ഞാൽ മര്യാദ അർത്ഥത്തിൽ ഉക്തസഞ്ജയുണ്ടെന്നാണ്. ഏ സജ്ഞ? സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു മര്യാദ വചനേ എന്നാണ്. മര്യാദ വചനം യത്ര എന്നാണ്. മര്യാദ വചനം എന്ന് പറഞ്ഞാൽ മര്യാദ വചനം യത്ര എന്നാണ്. ഏതൊരു സൂത്രത്തിലാണോ മര്യാദ ശബ്ദമുള്ളത് ആ സൂത്രത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മര്യാദ വചനമെന്ന്. അതേ സൂത്രമാണ് ആങ് മര്യാദ അഭിവിദ്യോഹോ എന്ന് പറയുന്ന ഒരു സൂത്ര സമാസ പ്രകരണത്തിൽ വരും. സമാസ പ്രകരണത്തിൽ വരും, ഇവിടെ ആ സൂത്രമില്ല. ആങ് മര്യാദ അഭിവിദ്യോഹോ ആ സൂത്രത്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത് മര്യാദ വചനേന്ന് ആ സൂത്രത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സൂത്രം പറയുന്നത് ആങ് മര്യാദ അർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലും ഉള്ള ആങ് എന്ന് മറ്റ് ശബ്ദമായിട്ട് സമാസം വരുമെന്നാണ്. മര്യാദ അർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലുമുള്ള ആങ്ങിന് പഞ്ചമി എന്തുമായിട്ട് സമാസം വരുമെന്നാണ് ആ സൂത്രം പറയുന്നത്. ഏത് സൂത്രം? ആങ് മര്യാദ അഭിവിധി. ആ സൂത്രം ഇവിടെ ഇല്ല. അപ്പൊ അവിടെ ആങ്ങിന് രണ്ടർത്ഥമാണ്. മുമ്പും നമ്മളത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? എന്താണ് എന്റെ വൃത്തി? നിപാത ഏകാചനം. അത് തന്നെ ഏകാചിൻപാത ആങ് മർജ. എന്താ വിധിക്കുന്ന ആ സൂത്രം? പ്രഗ്രഹസഞ്ജ വിധിക്കുന്നു. അവിടെ പറഞ്ഞു ആങ്ങിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഈഷദർത്ഥെ ക്രിയായോഗേ മര്യാദ അഭിയുതോച ഏതമാദം മിതം വിദ്യ അകിസ്മരണയോ രംഗിത്. അവിടെ പാടിയതൊക്കെ മറന്നുപോയി. അപ്പോ ആ സൂത്രം പറയുന്നത് ആങ് മര്യാദ അർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലുള്ള ആങ്ങിന് പഞ്ചമി എന്തുമായിട്ട് സമാസം വരുമെന്നാണ് അവിടെ വിധിക്കുന്നത്. അപ്പൊ മര്യാദ എന്ന് പറഞ്ഞാൽ തേന വിനാ മര്യാദ, അഭിവിധി എന്ന് പറഞ്ഞാൽ തേന സഹ അഭിവിധി. മര്യാദയ്ക്ക് ഉദാഹരണം ആ മുക്തേ സംസാര. തേന വിനാ എന്നാണ് ആങ്ങിന്റെ അർത്ഥമാണ്. അതൊഴികെ എന്നെടുക്കണം. ആങ്ങെന്ന് പറയുന്ന ഏതൊന്നിനോടാണോ അന്വയിക്കുന്നത് അതൊഴികെ എന്നുള്ള അർത്ഥം കൊടുക്കണം. ആ മുക്തേഹേ എന്താണ്? സംസാരം. അപ്പോ സംസാരം ഏതുവരെ എന്നുവെച്ചാൽ മുക്തിയിൽ സംസാരം ഇല്ല. അപ്പൊ മുക്തി ഒഴികെ എന്നുള്ള അർത്ഥം ഏതിൽ നിന്ന് കിട്ടും? അതാണ് തേന വിന മര്യാദ അർത്ഥത്തിലാണത്. തേന വിന മര്യാദ ഇത് അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയല്ല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മുക്തേ സംസാര അത് സമാസം വരുമ്പോൾ ആ മുക്തി സംസാര എന്ന് വരും. ആ മുക്തി സംസാര എന്ന് ഒരു സമാസം വരും. അല്ലെങ്കിൽ ആ മുക്തേഹ സംസാര വാക്യം പ്രയോഗിക്കുന്നു. ആ മുക്തി അമീഭാവ സമാസമാണ്. അത് അവ്യയമായിരിക്കും. അതുകൊണ്ട് ആ മുക്തി എന്ന് പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു, ഞാനും പറയാറുണ്ട്, പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ എങ്ങനെ പറയണം? ആ മുക്തി അവ്യയമാണ്, അവ്യഭാവ സമാസങ്ങളെല്ലാം അവ്യയമാണ്. അതുകൊണ്ട് എങ്ങനെ പറയുന്ന ആ മുക്തി സംസാരം, ആ മുക്തി എന്നല്ല, ആ മുക്തി സംസാര, അവിടെ അവ്യഭാസം. അതാണ് ആ സൂത്രം ഇരിക്കുന്ന ഏതാണ്? ആങ് മര്യാദ അഭിവിദ്യോഹോ, മര്യാദാർത്ഥത്തിൽ. ഇനി അഭിവിധി എന്ന് പറയുമ്പോൾ എന്താണ്? തേന സഹ അഭിവിധി, എപ്പോഴും വരുന്നതാണ്. ആ ബാലം ഹരി ഭക്തി, ആ ബാലേഭ്യ എന്നാണ്, ബാലന്മാരുൾപ്പെടെ എന്താണ് എല്ലാവർക്കും ഹരിഭക്തി ഉണ്ടെന്നാ പറയുന്നു. അപ്പൊ തേന സഹ, ആ ശബ്ദം ഏതിനോടാണോ അന്വയിക്കുന്നത് അതുൾപ്പെടെ എന്നുള്ള അർത്ഥം കൊടുക്കുന്നതാണ് തേന സഹ. അപ്പൊ ആ ബാലം ഹരിഭക്തി എന്ന് പറഞ്ഞ അർത്ഥം വന്നോ എന്തോ, ബാലന്മാർക്കുൾപ്പെടെ അല്ല, ബാലന്മാർ വിട്ട് ബാക്കിയുള്ളവർക്കെന്നുള്ളതല്ല, ഹരിഭക്തി എന്നാണ്. ആ ബാലം എന്ന് പറയുന്നു അവ്യയമാണ്, അവ്യഭാവ സമാസമാണ്. ആ ബാലം ഹരിഭക്തി, ഹരിഭക്തിയുടെ വിശേഷണമായിട്ടാണ് പറയുന്നത് ആ ബാലമെന്ന്. ആ മുക്തി സംസാര എന്ന് പറയുമ്പോൾ സംസാരത്തിന്റെ വിശേഷണമായിട്ടാണത് ആ മുക്തി ഉപയോഗിക്കുന്നത്. അപ്പോ ഇതിത്രയും പറഞ്ഞത് ആങ് മര്യാദ അഭിവിദ്യോഹോ എന്ന് പറയുന്ന സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആങ് ശബ്ദം മര്യാദ അർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലും പഞ്ചമ്യന്തമായിട്ട് സമാസിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആങ് ശബ്ദത്തിന് രണ്ടർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്നു ആ സൂത്രത്തിൽ. ഏതൊക്കെ? മര്യാദാർത്ഥവും അഭിവിധിയോ. ഇവിടെ മര്യാദ വചന എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ആ ഇവിടെ മര്യാദ വചനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആങ് മര്യാദ അഭിവിദ്യോഹോ എന്ന് പറയുന്ന സൂത്രമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്തുകൊണ്ടാ സൂത്രം എന്ന് പറഞ്ഞു? അവിടെ ആ ശബ്ദം എന്ന് പറയുന്നത് മര്യാദാർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ ആ രണ്ടർത്ഥങ്ങളെയും ഇവിടെ ഗ്രഹിക്കണമെന്നാണ് ആ മര്യാദ വചനത്തിന്റെ അർത്ഥം. ആങ് മര്യാദ അഭിവിദ്യോഹോ എന്ന് പറഞ്ഞ സൂത്രത്തിലെ രണ്ടർത്ഥങ്ങളെയും ഇവിടെ ഗ്രഹിക്കണം. എന്തിനു വേണ്ടി? കർമ്മപ്രയോജന സഞ്ജ വിരിക്കുന്നു. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥമാവും ആങ്ങിന് കർമ്മപ്രവചനീയ സഞ്ജ വരുന്നു മര്യാദാർത്ഥത്തിലും അഭിവിധി അർത്ഥത്തിലും. ഇത്രയും അർത്ഥം ഇതിൽ നിന്ന് കിട്ടും, മനസ്സിലായോ? അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആങ് മര്യാദായാം മുക്തസഞ്ജസ്യ, ആങ്ങിന് മര്യാദാർത്ഥത്തിൽ കർമ്മപ്രവചനീയ സഞ്ജയുണ്ട്. വചനഗ്രഹണാ, സൂത്രത്തിൽ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? അഭിവിധോ അഭി, അഭിവിധി അർത്ഥത്തിലും എന്ത് വരും? കർമ്മപ്രവചനീയ അങ്ങനെ വരും, മനസ്സിലായല്ലോ? അപ്പോ അപപരിക്ക് കർമ്മപ്രവചനീയ സഞ്ജയുണ്ട്, ആങ്ങിനും കർമ്മപ്രവചനീയുണ്ട്. ഇനി അടുത്ത സൂത്രം പറയുന്നത് എന്താണോ? പഞ്ചമ്യപാങ് പരിഭി ഏതൈ കർമ്മപ്രവചനീയൈ യോഗേ പഞ്ചമീ സ്യാത്. ഈ കർമ്മപ്രവചനീയങ്ങൾ ഏതൊക്കെയാണ്? അപ്പ ആങ് പരി, ഇതിന് മൂന്നിനും കർമ്മപ്രവചനീയ സഞ്ജയുണ്ട്. അപ്പൊ അത് പ്രത്യേകം പറഞ്ഞു. എന്താണ് അപ്പ പരിക്ക് കർമ്മപ്രവചനീയ സഞ്ജ? എപ്പോഴും വരത്തില്ല, പിന്നെ എപ്പോഴേ വരത്തുള്ളൂ? വർജനാർത്ഥത്തിലേ വരത്തുള്ളൂ. അങ്ങനെ കർമ്മപ്രവീണി എപ്പോഴും വരത്തില്ല, എപ്പോഴാണ് വരുന്നത്? മര്യാദ അഭിവിധി അർത്ഥത്തിൽ. അതെല്ലാം ഇവിടെ മനസ്സിലായിക്കോളാം. ഈ അർത്ഥത്തിലുള്ള അപ ആങ് പരി ഈ മൂന്നിനും ഈ മൂന്ന് കർമ്മപ്രവേനങ്ങളുടെയും യോഗം വരുമ്പോൾ അതിൽ പഞ്ചമി വരും. അതാണ് ഏതേഹി കർമ്മപ്രവചനീയഹി യോഗേ, ഈ കർമ്മപ്രവചനീയങ്ങളുടെ യോഗത്തിൽ പഞ്ചമീ സ്യാ. ഇത് മറ്റ് സൂത്രങ്ങൾ വരുന്നു, അതുകൊണ്ട് അതെല്ലാം ആലോചിക്കണം എങ്ങനെയാണ് ഈ അർത്ഥം കിട്ടുന്നത്. ഉദാഹരണം ആദ്യം എന്താണ്? അപഹരേഹേ എന്നാണ്. അപ ഹരേഹേ, അപ എന്ന് പറയുന്നതിന് കർമ്മപ്രവിനി സഞ്ജ വിധിച്ചു. ഏ സൂത്രം? പഞ്ചമ്യപാങ് പരിവി പ്രകാരം അതിന്റെ യോഗത്തിൽ, അപയുടെ യോഗത്തിൽ പഞ്ചമി വന്നു. അപഹരേഹേ എന്ന് പറഞ്ഞപ്പോ എന്തായി അർത്ഥം? ഹരി ഒഴികെ എന്നുള്ള അർത്ഥം, വർജനാർത്ഥത്തിലാണ്. എങ്ങനെ എങ്ങനെ മലയാളം പറയണോ ചോദിക്കുന്നത്? സംസ്കൃതമാണോ? അപഹരേഹേ, അപഹരേഹേ സംസാര എന്ന് പറഞ്ഞാൽ എന്താണ്? അപഹരേഹേ സംസാര എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നമ്മൾ മലയാളം വിഭക്തിയല്ല പഠിക്കുന്നത്, പിന്നെന്താണ് സംസ്കൃതം എന്തർത്ഥം എന്നാണ് ചിന്തിക്കേണ്ടത്. മലയാളത്തിൽ എങ്ങനെയും പറയാം, മനസ്സിലായോ? മറ്റത് നമ്മൾ പഠിക്കുന്നത് എന്താണ്? അതിങ്കക്കാൾ എന്താണ്? അതിങ്കൽ നിന്ന് പൊക്കെക്കാൾ ഹേതുവായിട്ട് പഞ്ചമി, അതല്ല ഇവിടെ നോക്കേണ്ടത്. അർത്ഥം എന്താണെന്നുള്ളതാണ്, അത് എങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം, മനസ്സിലായോ? അത് തന്നെയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, ഒരു പാട്ട് മാത്രം പാടിയാൽ മതി, എല്ലാ വിഭക്തിയുടെ അർത്ഥം കിട്ടും. അതൊന്ന് പ്രഥമയ്ക്കർത്ഥം ദ്വിതീയയ്ക്ക് അതിനെ തൃതീയ ഹേതുവായി കൊണ്ടാളോടൂടെ തിചക്രമാ, ഇതങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ അതല്ല ഇവിടെ ചിന്തിക്കേണ്ടത്. എന്താണ് അപശബ്ദത്തിന് വർജനാർത്ഥത്തിന് എന്ത് വന്നു? കർമ്മപ്രവേശം വന്നു. അതിന്റെ യോഗത്തിൽ ഹരിശബ്ദത്തിൽ പഞ്ചമി വന്നു. അപ്പോൾ അപശബ്ദത്തിന്റെ അർത്ഥം വർജനമായി. ഹരി ഒഴികെ സംസാരം, ഹരി വിട്ട് ബാക്കിയാണ് സംസാരം, ഹരിയിൽ സംസാരം ഇല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ പറയൂ എന്നുള്ളത് മലയാളം വിദ്വാൻമാരുടെ ചോദിക്കണം. അപഹരേഹേ അങ്ങനെ. അപ്പോ ഹരി സംസാരം എന്താണ്? ഹരി വർജിതമാണ്, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഹരിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് സംസാരം. അപ്പോ നമ്മൾ പഠിച്ചിരിക്കുന്നതാണെങ്കിൽ ഹരേ ഹേ പഞ്ചമ്യന്തം, അപ്പൊ നമ്മൾ അർത്ഥം പറഞ്ഞതാണ് ഹരിയിൽ നിന്ന് സംസാരം. ഹരിയിൽ നിന്ന് സംസാരം എന്ന് കഴിഞ്ഞാൽ അർത്ഥം വ്യക്തമാകും. അപ്പൊ അർത്ഥം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞത്. എന്താണ് അപ്പ? വർജനേ. അപ്പ പരി ബഹിർ എന്താണ് പഞ്ചമ്യ എന്നൊക്കെ പ്രത്യേകം. അപ്പാങ് പരി പഞ്ചമ്യ, പഞ്ചമ്യപാങ് പരിഭി എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പൊ ഹരേഹേ, പിന്നെ പരിഹരേഹേ, പരിയുടെ യോഗത്തിൽ, പരി വർജനാർത്ഥത്തിലാണ്, അതിന്റെ യോഗത്തിൽ ഹരിയില് പഞ്ചമി വന്നു. പരിഹരേഹേ, ഇതിന്റെ അർത്ഥം എന്താണ്? പരിഹരേഹേ സംസാര, ഹരി ഒഴികെയാണ്, ഹരി വിട്ടാണ് സംസാരം, ഹരിയിൽ സംസാരം ഇല്ല എന്ന് പറഞ്ഞാലും മതി. അപ്പൊ ഈ ഇങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അപഹരേഹേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളത്തിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ഹരിയിൽ സംസാരമില്ല എന്ന് പറഞ്ഞാലും അർത്ഥം ശരിയാണ്. ഹരിയിൽ നിന്ന് പോക്കേക്കാൾ സംസാരം, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പഞ്ചമി ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചത്, അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്താണ്? ഹരിയിൽ സംസാരം ഇല്ല. ഇല്ല, അല്ലെങ്കിൽ ഹരി സംസാര നിർമുക്തനാണ്. ഏത് രീതിയിൽ നമുക്ക് പറയാം, അതാണ് നിയമം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇല്ലെങ്കിൽ നമ്മൾ അതിങ്കൽ നിന്നെന്നുള്ള ഒരു അർത്ഥമാണ് നമ്മുടെ മനസ്സിരിക്കും. നമ്മൾ അങ്ങനെ എഴുതി വയ്ക്കും, നമുക്ക് എന്ന് മനസ്സിലാകത്തില്ല എന്താണെന്ന്. നമ്മൾ വിവർത്തനം ചെയ്യും, മറ്റങ്ങനെ അല്ല. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം? അതാണ് നിയമം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. നിയമത്തിലൂടെ പഠിക്കുന്നതും അല്ലാതെ പഠിക്കുന്നതും. വർജനാർത്ഥം അവിടെ വരണം. പരിഹരേ ഹേ സംസാര അവിടെ എങ്ങനെ ഒക്കെ പണ്ടത്തെ മലയാളം, ഇന്നതൊന്നും പ്രയോഗിക്കാറില്ല. പോക്കെ എന്നൊന്നും പ്രയോഗിക്കാറില്ല. പഴയ മലയാളത്തിൽ നോക്കിയാൽ പോക്കെ എന്നല്ല കാണും. അത് ഇവിടെ പോക്കെ ഉപയോഗിച്ചാൽ എന്ന് പറയും, ഹരി പോക്കെ സംസാരം എന്ന് പറയും. അതാണ് പ്രയോഗിക്കുന്നത്. ഇന്നങ്ങനെ ആരെങ്കിലും പ്രയോഗിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പറയുന്നത് സംസാര അവിടെ കൊടുത്തിട്ടുണ്ട്. അപഹരേ ഹേ പരിഹരേ ഹേ സംസാര, ഇത് രണ്ടും അപപരി വർജന എന്ന് പറയുന്ന സൂത്രത്തിൽ കർമ്മപ്രയോജനം വന്നതിനും പഞ്ചമി അപാങ്കരി പ്രകാരം പഞ്ചമി വന്നതിനും ഉദാഹരണമാണ്. അതുകൊണ്ട് അപപരി വർജന എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥത്തെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പരിതത്ര വർജനേ, പരി മാത്രമല്ല അപ്പ അവിടെ ചേർത്തോണം, മനസ്സിലായിക്കോണം. രണ്ടും വർജനാർത്ഥത്തിനാണ്. ലക്ഷണാതവതു ഹരിം പരി, ഇതെല്ലാം വന്നുകൊണ്ടാണ് ഞാനിത് വിടാമെന്ന് വിചാരിച്ചത്. ലക്ഷണ ഇത്തം ഭൂതാഖ്യാന ഭാഗ വിപ്സാസു പ്രതി പരി അനവ, കർമ്മപ്രവീണ സംജ്ഞവിധിക്കുകയാണ്. അങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ ഈ പരിശബ്ദത്തിനുള്ള ലക്ഷണാർത്ഥം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ദ്വിതീയ വരും. അത് വേണമെങ്കിൽ നമുക്ക് ഇനി പഠിക്കാം, തൽക്കാലം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതിനെ ബാധിച്ചുകൊണ്ടാണ് അവിടെയും കർമ്മപ്രയോജന സംജ്ഞ വിധിച്ചിട്ട് ദ്വിതീയ വിധിക്കുകയാണ്. അവിടെ പരിശബ്ദത്തിന് കർമ്മപ്രയോജന സംജ്ഞ വിധിച്ചിട്ട്, പക്ഷെ ലക്ഷണാർത്ഥത്തിന് അത് വലിയ സൂക്ഷ്മമായ വ്യത്യാസമാണ് അങ്ങനെ വരുന്നിടത്ത്. അതുകൊണ്ട് ആദ്യം അത് വിട്ടത്. അതുപോട്ടെ, അടുത്ത് ആ മുക്തേഹ സംസാര, ഇവിടെ എന്താണ്? അങ് മര്യാദ വചനേ പ്രകാരം അങ്ങനെ കർമ്മപ്രവീണ സംജ്ഞ വന്നു. അതിന്റെ യോഗത്തിൽ മുക്തിക്ക് എന്തുവന്നു? പഞ്ചമ്യപാങ് പരിവി പ്രകാരം പഞ്ചമി വന്നു. വൃക്ഷം പ്രതി വിദ്യോതേ വിദ്യുത്, ലക്ഷണാർത്ഥത്തിൽ ദ്വിതീയ വരുന്നിടത്ത് വൃക്ഷം പ്രതി വിദ്യോദതേ വിദ്യുത്, അവിടെ അത് ലക്ഷണത്തെ കാണിക്കുകയാണ്. പ്രകാശം കൊണ്ട്, മിന്നൽ പ്രകാശം കൊണ്ട് വൃക്ഷം പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം എന്ന് പറയുന്നത് മിന്നൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയൊക്കെ അത് വ്യാഖ്യാനിക്കും. അതാ സൂത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. അത് വേറെ അർത്ഥം. ഇവിടെ ആങ് ആങ് മര്യാദ വചനെ എന്ന് പറയുന്ന പ്രകാരം ആങ്ങിന് കർമ്മപ്രവീണ സംജ്ഞ വന്നു. ആ ആങ്ങിന്റെ യോഗത്തിൽ മുക്തിക്ക് പഞ്ചമി വന്നു. ആ മുക്തേ സംസാര എന്ന് പറയും. ഇവിടെ ആങ് ഏതർത്ഥത്തിലാണ്? മര്യാദ തേന വിന, മുക്തി ഒഴികെ സംസാരം. ആ മുക്തേഹേ ആംഗലയാണ് ങ്ങകാരോടെ പോയി നിത്തായി ലോപിച്ചു. ഇവിടെ ഇപ്പൊ സമാസം വന്നിട്ടില്ല. ആങ് മര്യാദ അഭിവിദ്യോ എന്നുള്ള സൂത്രപ്രകാരം സമാസം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ പ്രയോഗിക്കും? ആ മുക്തി, മുക്തി അല്ല, അതല്ല എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ മുക്തി സംസാര സമാസം വന്നു കഴിഞ്ഞാൽ അതാണ് അതിന്റെ വ്യത്യാസം. സമാസം വന്നു കഴിഞ്ഞാൽ അത് അവ്യയമാവും വിസർഗം പോവും. ആ മുക്തി സംസാര സമാസം അല്ലെങ്കിൽ ഇതിന്റെ വാക്യം എന്ന് പറയും, വിഗ്രഹവാക്യം എന്ന് പറയും. വിഗ്രഹവാക്യം എങ്ങനെ? ആ മുക്തേഹേ ആ സകലാത് ബ്രഹ്മ. ഇവിടെയും എന്തുവരുന്നു? ആങ് മര്യാദ വചനെ പ്രകാരം ആങ്ങിന് കർമ്മപ്രയോജനസഞ്ജുന്നു. കർമ്മപ്രയോജനസഞ്ജു എന്ന പഞ്ചമ്യപാങ് പരിഭി പ്രകാരം സമാസം വന്നു. സകല ശബ്ദവുമായിട്ട് ആ സമാസം. ആ സകലാ ബ്രഹ്മ, ആ സകലാ ബ്രഹ്മ, സകലം അഭിവ്യാപ്യ. ആങ്ങിന്റെ അർത്ഥം ഇവിടെ എന്താണ്? അഭിവിധി, സർവത്തെയും വ്യാപിച്ച് ബ്രഹ്മമെന്നാണ്. അപ്പൊ തേന സഹ അഭിവിധി എന്നാണ്. ആ വ്യാപ്തിയെ കുറിച്ച് പറയുമ്പം സകലത്തെയും എടുക്കണം. സകലം എന്ന് വെച്ചാൽ സർവവും. സർവത്തിലും ബ്രഹ്മം ഉണ്ടെന്നാണ് ഈ പറയുന്നത്. സകലത്തിലും ബ്രഹ്മം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? അഭിവിധി അർത്ഥത്തിലാണ് ആ വന്നത്. സമാസം വന്നു ആ സകലാ ബ്രഹ്മ. ആ അതിന് ചെറിയ അപവാദങ്ങളുണ്ട്. പഞ്ചമി ഏകദേശത്തില് അഭിഭാവ സമാസത്തിനും പഞ്ചമി ഉപയോഗിക്കാം, പക്ഷേ ദിവന ബോധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചില അങ്ങനെ ചില സൗജന്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. സമാസത്തിൽ ഉപയോഗിക്കാം, വിഗ്രഹവാക്യത്തിൽ ഉപയോഗിക്കാം, രണ്ടിലും ഉപയോഗിക്കാം. ചില സ്ഥലങ്ങൾ അവ്യഭാവ സമാസം അകാരാന്തമാണെങ്കിൽ രണ്ടിടത്ത് ഉപയോഗിക്കാം. ആ സകലാ ബ്രഹ്മ സർവം. സർവത്തിനെയും വ്യാപിച്ച് അഭിവിധി എന്ന് വെച്ചാൽ വ്യാപിക്കുക എന്നുള്ള അർത്ഥമാണ്. സർവത്തെയും വ്യാപിച്ച് ആ ബാലൻ ഹരിഭക്തി എന്ന് വെച്ചാൽ ഹരിഭക്തി ബാലന്മാര് വരെ വ്യാപിച്ചിരിക്കുന്നു. ബാലനും വ്യാപിച്ചിരിക്കുന്നു ഹരിഭക്തി. അഭിവ്യാപ്തി എന്ന് പറയുന്നത് സമ്യക് വ്യാപിച്ചിരിക്കുന്നു എന്നാണ്, പൂർണമായും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം. ആ സകലാത് ബ്രഹ്മ. പ്രതിഹി പ്രതിനിധി പ്രതിദാനയോ ഏതയോരർത്ഥയോ പ്രതിരുക്തസഞ്ജ്ഞ. ഈ രണ്ടർത്ഥത്തിനും പ്രതിനിധി എന്നുള്ള അർത്ഥത്തിനും പ്രതിദാനം എന്നുള്ള അർത്ഥത്തിനും പ്രതിശബ്ദത്തിന് ഉക്തസഞ്ജ്ഞം എന്ന് പറഞ്ഞാൽ പ്രതി ശബ്ദത്തിന് പ്രതിനിധി സദൃശൻ എന്നുള്ള അർത്ഥമാണ് പ്രതിനിധി എന്ന് പറഞ്ഞു. സാദൃശ്യ പ്രതിദാനം എന്ന് പറഞ്ഞാൽ എനിക്കൊരാൾ ദാനം ചെയ്തു, അതിന് പകരം ഞാൻ അയാൾക്ക് വേറൊന്ന് ദാനം ചെയ്യുന്നു. ദാനത്തിന് പകരമുള്ള ദാനത്തിനാണ് എന്ത് പറയുന്നത്? പ്രതിദാനം. അങ്ങനെ ചെയ്യാനല്ലോ, ഒരാൾ എനിക്ക് ദാനം ചെയ്തു, എന്തെങ്കിലും ചില വസ്തുക്കളുണ്ട്, ഞാൻ തിരിച്ച് ദാനം ചെയ്യുന്നു. ഇപ്പൊ സാദൃശ്യ അർത്ഥത്തിലും എന്താണ് പ്രതിദാനം എന്നുള്ള അർത്ഥത്തിലും പ്രതിശബ്ദത്തിന് എന്തുവരുന്നു? കർമ്മപ്രവീണീയ സഞ്ജ്ഞ. അതാണ് പ്രതിഹി പ്രതിനിധി ഏതുവരാർത്ഥയോ പ്രതിരുക്ത സഞ്ജ്ഞ. ഇനി പ്രതിനിധി പ്രതിദാനേച്ച യസ്മാത്. പ്രതിനിധി പ്രതിദാനം ഏതിൽ നിന്നാണോ സംഭവിക്കുന്നത് അതിലെന്തോരും പഞ്ചമി വരുന്നു. അത്ര എന്ന് പറഞ്ഞാൽ ഈ രണ്ടർത്ഥത്തിലും, ഏതൊക്കെ? പ്രതിനിധി സദൃശൻ എന്നുള്ള അർത്ഥത്തിലും പ്രതിദാനം എന്നുള്ള അർത്ഥത്തിലും കർമ്മപ്രവചനീയഹി യോഗേ. കർമ്മപ്രവചനീയ ഈ രണ്ടർത്ഥത്തിലുള്ള കർമ്മപ്രവചനീയത്തിന്റെ യോഗത്തിൽ. രണ്ടർത്ഥത്തിലുള്ള കർമ്മപ്രവചനീയം ഏതാണ്? പ്രതി തന്നെ, പ്രതിശബ്ദം തന്നെ രണ്ടർത്ഥത്തിനുള്ള കർമ്മപ്രവചനം. അത് രണ്ടർത്ഥത്തിൽ വരുമ്പോൾ രണ്ടായി, ശബ്ദം ഒന്ന് തന്നെയാണ്. രണ്ടർത്ഥത്തിൽ വന്നപ്പോൾ രണ്ട് പ്രതികൾ, പഞ്ചമി വരും. ഉദാഹരണം, പ്രദ്യുബ്ന കൃഷ്ണാത് പ്രതി. ഇവിടെ പ്രതിശബ്ദത്തിന്റെ യോഗം ഏതിനോട് വന്നു? കൃഷ്ണശബ്ദത്തിനോട് വന്നു. സദൃശൻ എന്നർത്ഥം. കൃഷ്ണാത് പ്രതി, കൃഷ്ണ സദൃശനാണ്. അത് ആരാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രദ്യുബ്നൻ എന്ന് പറയുന്ന ആരാണ്? ഇതാ കക്ഷിയാരാ? ഏത് മോൻ? അമ്മയുടെ പേരെന്തോന്ന്? രുക്മിണി. രുക്മിണിയിൽ ജനിച്ച പുത്രനാണ് പ്രദ്യുബ്നൻ. കണ്ടാൽ ആരെ പോലെ ഇരിക്കും? അച്ഛനെ പോലെ ഇരിക്കും. ആണ് പറഞ്ഞിരിക്കുന്നത് പ്രദ്യുബ്ന കൃഷ്ണാത് പ്രതി എന്ന് പറഞ്ഞ അർത്ഥം പ്രദ്യുബ്നൻ കൃഷ്ണ സദൃശനാണ്. ഇവിടെ സാദൃശ്യത്തെ കാണിക്കുകയാണ്. അപ്പോ പ്രതിശബ്ദത്തിന് പ്രതിനിധി സദൃശൻ എന്നുള്ള അർത്ഥത്തിൽ എന്തോന്നു? പഞ്ചമി വന്നു. പ്രതിയുടെ യോഗത്തിൽ പ്രതിയുടെ അന്യം വരുന്ന കൃഷ്ണനോടാണ്. ആരുടെ സാദൃശ്യമാണ് പറയുന്നത്? അയാളിൽ വരണം. ആരുടെ സാദൃശ്യമാണ് ഇവിടെ? കൃഷ്ണന്റെ സാദൃശ്യം എവിടെ വരുന്നു? പ്രദ്യുമ്നൻ. പ്രദ്യുമ്നൻ വന്നാൽ പോരാ, അച്ഛനെ പോലെ തന്നെ മോനെന്ന് പറയുന്നിടത്തെ വരാവും. അച്ഛനെ പോലെ മോനെന്ന് പറയുമ്പം മോനെന്നും രണ്ടുപേർക്കും സാദൃശ്യമുണ്ടെങ്കിലും സാദൃശ്യ പ്രതിയോഗി എന്ന് വരണം. ആരുടെ സാദൃശ്യം പറയുന്നു? അത് പ്രതിയോഗി. ആരിൽ സാദൃശ്യം പറയുന്നു? അതാരായി? അനുയോഗി. പ്രതിമന അനുയോഗിയും സാദൃശ്യത്തിന്റെ കൃഷ്ണൻ പ്രതിയോഗിയാണ്. അതിൽ വരണം, തിരിച്ചു വരാൻ പാടില്ല. തിലേഭ്യ പ്രതിയച്ചതി മാഷാൻ. ഞാൻ മുമ്പ് തിലം ദാനം ചെയ്തു. ദാനം വാങ്ങിയാൽ എന്ത് ചെയ്യുന്നു? എനിക്ക് മാഷം ഇങ്ങോട്ട് തരുന്നു. പ്രതിദാനം ചെയ്യുന്ന എന്താണ്? തിലം. തിലം എനിക്ക് പ്രതിദാനം ചെയ്യുന്നു. തിരിച്ചു തരുന്നത് എന്താണ്? അല്ല, തിലമാണ് തിരിച്ച്. രണ്ടു തരത്തിലും വരാം. ഞാനൊരാൾക്ക് തിലം കൊടുത്ത് അയാൾ എനിക്ക് മാഷം, ഞാനൊരാൾക്ക് മാഷം കൊടുത്ത് അയാൾ എനിക്ക് തിലം തരുന്നു. പക്ഷേ ഇവിടെ പ്രതിദാനം ചെയ്യുന്നതിലാണ് എന്ത് വരുന്നത്? പഞ്ചമി. അപ്പൊ ഇവിടെ പ്രതിദാനം ചെയ്ത എന്താ? തിലം. പ്രതിദാനത്തിൽ തിരിച്ചു കൊടുക്കുന്നത്. നോക്കട്ടെ, ഒന്നുകൂടി നോക്കട്ടെ. അത് ആദ്യം ഇവിടെ ആദ്യം കടമായി സ്വീകരിച്ചത് തിലം. അത് എന്ത് ചെയ്യുന്നു? തിലം തന്നെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ മൂല്യം തിരിച്ചു കൊടുക്കാം. ഇപ്പൊ തിരിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കും? തിലമാണ്. അതുകൊണ്ട് അതിലെന്തു വന്നു? പഞ്ചമി വന്നു. തിരിച്ചു കൊടുക്കുന്നതിൽ പഞ്ചമി വരണം. പ്രതിദാനം. ദാനം അല്ല, ഞാനും ദാനവാനാണ്. എനിക്ക് തന്നയാളും ദാനവാനാണ്. രണ്ടുപേർക്കും ദാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാനും ദാനം ചെയ്യുന്ന ആളാണ്, എനിക്ക് ദാനം ചെയ്ത ആളും ദാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ദാനം ചെയ്തോളി. ദാനം കച്ചവടത്തിന്റെ കാര്യം എന്ന് പറയുന്നു. നിങ്ങളുടെയൊക്കെ മനസ്സ് കച്ചവടം മാത്രമേ ഉള്ളൂ, ശീലമായി പോയി. കച്ചവടമേ അല്ല ഇത്, ഇത് ദാനം. മറ്റേതെങ്കിലും പ്രതിദാനം പറയാൻ ആ ദാനവാനാണെങ്കിൽ അതല്ലേ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലാകില്ല. വാങ്ങി ശീലമേ ഉള്ളൂ, ഒരിക്കലും കൊടുത്ത ശീലമില്ല. അത് ഇവിടെ വന്നാലും ഇത് മനസ്സിലാവും, കൊടുത്തൂടെ ശീലിക്കുന്നു. അപ്പൊ ദാനം വാങ്ങുന്നവന് ദാനം ചെയ്തുകൂടാന്നുണ്ടോ? ഇല്ല, നമ്മൾ വാങ്ങിയേ ശീലിച്ചിട്ടുള്ളൂ, കൊടുത്ത് ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പ്രതിനിധി പ്രതിദാനിച്ച യസ്മാ. പ്രതിനിധി പ്രതിദാനം യസ്മാ എന്ന് അവിടെ പഞ്ചമി ഉപയോഗിച്ചിരിക്കുന്നു. ഏ സൂത്രപ്രകാരം? അതിന് സൂത്രമില്ല. ഈ സൂത്രം തന്നെ ജ്ഞാപകം. പ്രതിനിധി ശബ്ദത്തിന്റെയും പ്രതിദാന ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരാം. ഈ സൂത്രം തന്നെയാണ് ജ്ഞാപകം. പ്രതിനിധി പ്രതിദാനം രണ്ടിന്റെയും യോഗത്തില് പഞ്ചമി വരാം. പക്ഷേ ഇത് ജ്ഞാപക സിദ്ധമായതുകൊണ്ട് എന്താണ് ജ്ഞാപക സിദ്ധം എന്ന സർവത്ര. അതുകൊണ്ട് നമുക്ക് പ്രതിനിധിയുടെ യോഗത്തിൽ ഷഷ്ഠിയും പറയാം. എങ്ങനെ? കൃഷ്ണസ്യ പ്രതിനിധി, രാജ്ഞഃ പ്രതിനിധി, രാജാവിന്റെ പ്രതിനിധിയായി മന്ത്രി പോയി. അപ്പൊ അവിടെ എന്തുപയോഗിക്കും? ഷഷ്ഠി. അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഈ സൂത്രത്തിൽ പഞ്ചമി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് പ്രതിനിധി പ്രതിദാനം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യോഗം പറയണം. ഈ സൂത്രത്തിൽ വിരിക്കുന്ന കാര്യമല്ല പറയുന്നു. ഈ സൂത്രത്തിൽ വിരിക്കുന്ന എന്തോന്ന്? ഈ അർത്ഥത്തിലുള്ള കർമ്മപ്രവീണീയ യോഗത്തിൽ പഞ്ചമി. ഈ സൂത്രത്തിൽ വല്ല കർമ്മപ്രവീണീയം ഉണ്ടോ? ഇല്ല. ഈ സൂത്രം രണ്ട് ശബ്ദം പറയുന്നു. എന്താണ്? പ്രതിനിധി പ്രതിദാനം. അതിന്റെ യോഗത്തിൽ പഞ്ചമി എന്ന് പറയുന്നത് പാണിനി പഞ്ചമി പ്രയോഗിച്ചാണ്. പാണിനി പ്രയോഗിച്ചിരിക്കുന്നതാണ് ജ്ഞാപകം. ഈ രണ്ട് ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി പ്രയോഗിക്കാം. പക്ഷേ ലോകത്തിൽ പ്രയോഗിക്കുന്ന എന്ത്? ഷഷ്ഠി. അപ്പൊ എന്തുകൊണ്ട് പഞ്ചമി ഉപയോഗിച്ചില്ല? ജ്ഞാപക സിദ്ധം ഇന്ന് സർവത്ര. ഇതിന് വേറെ ഇത് വിധിക്കാൻ വേറെ സൂത്രമില്ലാത്തതുകൊണ്ട്. അതാ പറയുന്നത് ഈ സൂത്രത്തിൽ പഞ്ചമി വിധിക്കുന്ന കാര്യമില്ല പറയുന്നു. പ്രതിനിധിയുടെ യോഗത്തിലല്ല, സൂത്രത്തിൽ വിധിക്കുന്നതിന്റെ യോഗത്തില്. പ്രതിയുടെ യോഗത്തിൽ. സൂത്രത്തിൽ പറയുന്നത് എന്താണ്? സൂത്രത്തിൽ എന്താ പറയുന്നത്? പ്രതി അർത്ഥത്തിൽ, അത്ര എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിൽ. സൂത്രം എന്താ പറയുന്നത്? ഈ രണ്ടർത്ഥത്തിലും ഏത്? പ്രതി എന്ന് പറയുന്ന കർമ്മപ്രവീണീയത്തിന്റെ യോഗത്തിൽ പഞ്ചമി വിധിക്കുന്നു. അതുകൊണ്ടാണ് ഉദാഹരണം കൊടുത്തതിൽ എന്ത് പറഞ്ഞു? പ്രദ്യുഗ്ന കൃഷ്ണാ പ്രതി. അവിടെ പ്രതിനിധി എന്ന് പറഞ്ഞു. അടുത്ത് തിലേഭ്യ മാഷാൻ പ്രതി ആണ്. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞെന്താണ്? പ്രതിദാനത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞെന്ത്? പ്രതിജ്ഞിച്ചത്. എവിടെ പ്രതിദാനം എന്ന് പറഞ്ഞു? ഇല്ല. ആ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞു പ്രതിജ്ഞിച്ചത്. തിരിച്ചു കൊടുക്കുന്നതിന് എന്ത് വരും? പഞ്ചമി വരും. അപ്പോ തിലത്തിൽ പഞ്ചമി വന്നു. സൂത്രം അതല്ല പറയുന്നത്, രണ്ട് ശബ്ദങ്ങൾ പറയണം. എന്താണ്? പ്രതിനിധി പ്രതിദാനേ യസ്മാ. അപ്പോ ഇവിടെ യസ്മാ എന്ന് എന്തിനു പറഞ്ഞു? പറയുന്നു പണിനി ഉപയോഗിച്ചു അത്രയാണ്. പക്ഷെ കൃഷ്ണസ്യ പ്രതിനിധി എന്നാണല്ലോ പറയുന്നത്. അത് ജ്ഞാപകസിദ്ധം എന്ന സർവത്ര.